ഗുരുവരം വരെ സ്മരിച്ചു. ശ്രീമദ് ഭഗവത്ഗീത 9-ാം അധ്യായം 10-ാം ശ്ലോകം. മയാധ്യക്ഷേണ പ്രകൃതി സ്വയതേ സചരാചരം ഹേതുനാദേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ജഗത് സൃഷ്ടിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ആദിമമായ സൃഷ്ടി. അതിന് കാരണം ത്രിഗുണാത്മികയായിരിക്കുന്ന മായ ഈശ്വര സാന്നിധ്യത്തിൽ അത് സൃഷ്ടിക്കുന്നു. രണ്ടാമത്, ജഗത്തിന്റെ വിപരിവർത്തനം, ദ്വിതീയ സൃഷ്ടി, സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടി. അതാണ് ഇതിന്റെ രണ്ട് ഭാഗങ്ങളിലായി ചർച്ച ചെയ്യുന്നത്. അതിന് പ്രമാണമായിട്ടാണ് അടുത്ത് പറയുന്നത്, ഭാഷ്യത്തിൽ, യോ അസ്യ അധ്യക്ഷ പരമേ വ്യോമൻ ഇത്യാദേശ മന്ത്ര ഏതം അർത്ഥം ദർശിക്കുന്നു. സംഹിതയിലും തൈത്തിരിയ ബ്രാഹ്മണത്തിലുമെല്ലാം ഇതേ കാര്യത്തെക്കുറിച്ച് എന്ന് പറയുന്നു. യോ അസ്യ അധ്യക്ഷ, ഈ സൃഷ്ടി പ്രക്രിയക്ക് അധ്യക്ഷനായി ഒരാളുണ്ട്, പരമാത്മാവ് അധ്യക്ഷൻ, നിമിത്തമായി അല്ലെങ്കിൽ സാക്ഷിയായിരിക്കുന്നു. അത് ജീവൻ വെളിപ്പെടുന്നില്ല. എന്തുകൊണ്ട്? പരമേ വ്യോമൻ, പരമേ വ്യോമിനി, പരമാകാശത്തിൽ സ്ഥിതനാണ്, ഹൃദയാകാശത്തിൽ സ്ഥിതനാണ്, ബാഹ്യമല്ല, ആന്തരികമാണ്. അതുകൊണ്ടത് ജീവൻ വെളിപ്പെടുന്നില്ല എന്നാണ്. ഇത്യാദേശ മന്ത്ര, ഈ മന്ത്രങ്ങളുമെല്ലാം ഏതം അർത്ഥം ദർശയന്തി, ഈശ്വരന്റെ സൃഷ്ടിയിൽ കേവലം സാന്നിധ്യം അല്ലെങ്കിൽ സാക്ഷിത്വം അല്ലെങ്കിൽ കേവലം നിമിത്തത്വം, ഇത്ര മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ സൃഷ്ടി മായയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ അവിദ്യയുടെ കാര്യമാണ്. അതാണ് ഇവിടെ സമർത്ഥിക്കുന്ന ഭാഷ്യകാരൻ. തതശ്ച ഏകസ്യ ദേവസ്യ സർവാധ്യക്ഷഭൂത ചൈതന്യമാത്രസ്യ പരമാർത്ഥത സർവഭോഗ അനഭിസംബന്ധിനോ അന്യസ്യ ചേതനാന്തരസ്യ അഭാവേ ഭോക്തരന്യസ്യ അഭാവ കിം നിമിത്ത ഇയം സൃഷ്ടി ഇത്യത്ര പ്രശ്ന പ്രതിവേദന അനുഭവന്നി കൈഹ പ്രവോചത് കുത ആജാത കുത ഇയം വിസൃഷ്ടി ഇത്യാദി മന്ത്രവർണേഭ്യ. ഇതിനെക്കുറിച്ച് വേദത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. തദശ ഏകസ്യ ദേവസ്യ, സൃഷ്ടികർത്താവായിരിക്കുന്ന ഏകനായ ദേവനാണ്, പരമാത്മാവാണ്, സർവാധ്യക്ഷഭൂതസ്യ സർവാധ്യക്ഷനാണ്, സർവസൃഷ്ടി പ്രക്രിയയ്ക്കും സന്നിധി മാത്രമാണ്, ഈശ്വരനതിന് കർത്തൃത്വമില്ല. എന്നാൽ സർവാധ്യക്ഷഭൂത ചൈതന്യമാത്ര, കേവലമായ ഏകമായ ചൈതന്യമാണ്. എന്ന് പറയുമ്പോൾ അത് മായാ ശക്തിയിൽ നിന്നും സ്വതന്ത്രനാണ്, മായാധീനനല്ല. പരമാർത്ഥത എന്തിനു വേണ്ടി സൃഷ്ടി? തനിക്ക് വേണ്ടിയിട്ടാണോ സൃഷ്ടിച്ച്? താൻ അതിൽ തനിക്ക് രസിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. സർവഭോഗ അനഭിസംബന്ധനം, ജീവന്റെ ഭോഗങ്ങൾ, സുഖദുഃഖാദി അനുഭവങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ അനുഭവങ്ങൾ ഒരനുഭവമില്ലാത്തവൻ, അനഭിസംബന്ധി, ഒരു സംബന്ധമില്ലാത്തവൻ. സൃഷ്ടിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, സൃഷ്ടിയുള്ളത് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല. ഇനി മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ താൻ സൃഷ്ടിക്കുന്നത്? മറ്റാരെങ്കിലും ഈ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കട്ടെ എന്ന് കരുതി, അതുമല്ല. അന്യസ്യ ചേതനാന്തരസ്യ അഭാവേ, മറ്റൊരു ചൈതന്യമില്ല. അതാണ് അദ്ദേഹത്തെ പറഞ്ഞ് ചൈതന്യ മാത്രസ്യ, ചൈതന്യസ്വരൂപനായ ഈശ്വരനേകനം, മറ്റൊരു ചൈതന്യം അവിടെ ഇല്ല. ഭോക്തുരന്യസ്യ അഭാവ, ഇതെല്ലാം അനുഭവിക്കാൻ മറ്റൊരാളില്ല. ഈശ്വരൻ തനിക്ക് വേണ്ടി സൃഷ്ടിക്കുന്നില്ല, മറ്റൊരു ചേതനു വേണ്ടി സൃഷ്ടിക്കുന്നില്ല. പിന്നെ സൃഷ്ടി, അതുകൊണ്ടാണ് ഈശ്വരൻ ഇവിടെ സൃഷ്ടിയിൽ കേവല സാക്ഷി മാത്രനാണ്, കേവല നിമിത്ത മാത്രനാണ്, അധ്യക്ഷനാണ് എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ട് കിന്നിമിത്തായും സൃഷ്ടി, ഈ സൃഷ്ടിക്ക് എന്താ കാരണം? ഇത്ര പ്രശ്ന പ്രതിഭത്തിന് അനുഭവന്നി. വാസ്തവത്തിൽ അങ്ങനെ ഒരു ചോദ്യവും അതിനുള്ള ഒരു സമാധാനവും, അത് രണ്ടും അസംബന്ധമാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. അതിന് പറയുന്ന സമാധാനവും, എന്ത് സമാധാനം പറഞ്ഞാലും അതിന് അത് പൂർണവുമല്ല. എന്തുകൊണ്ട്? ഈശ്വരൻ അത്തരം ഒരു സൃഷ്ടി കർത്തൃത്വമില്ലാത്തതാണ്. ഈ പ്രശ്ന പ്രതിവചനെ അനുഭവന്നി. ഈ ചോദ്യോത്തരങ്ങൾ ഇതിങ്ങനെ അനാദിയായ കാലം മുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി ഈശ്വരൻ സൃഷ്ടിച്ചു? ഇത് ആർക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്? അപ്പൊ ഈ ചോദ്യവും സമാധാനവും ഒന്നും യുക്തമല്ല. എന്തുകൊണ്ട്? അധാവേദ, ആശ്ചര്യമാണ്. ഇതിനെ കുറിച്ച് ആർക്കും അറിയാൻ കഴിയുന്നത്? അജ്ഞനായ ജീവനാണ് ഈ സൃഷ്ടിയെ കുറിച്ച് അന്വേഷിക്കുന്നു. അവനൊരിക്കലും ഇതറിയാൻ കഴിയത്തില്ല. അതാണ് ആശ്ചര്യപൂർവം പറയുന്നത്. ആ സൃഷ്ടി കർത്താവിന് അറിയാൻ കഴിയത്തില്ല. ആരാണ് ഈ സൃഷ്ടിച്ചിരിക്കുന്നത്? അവൻ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അസംബന്ധമാണ്. ഇതാർക്കും അറിയാൻ സാധ്യമല്ല. ഇഹ പ്രവോച, ഇതിനെക്കുറിച്ച് ആരും ഇതുവരെ ഒന്നും ഇവിടെ പറഞ്ഞിട്ടുമില്ല. വ്യക്തമായിട്ട് ആർക്കും ഇതിട്ട് പറയാൻ സാധിക്കത്തുമില്ല. കുത ആജാത, ഇവിടെ നിന്നത് വന്നു. കുത ഈയും ഈ സൃഷ്ടി, ഈ സൃഷ്ടി ഇതെന്തിനു വേണ്ടിയാണ്? ഇത്തരം ചോദ്യങ്ങളെല്ലാം തന്നെ അസംബന്ധമാണ്. അതായത് ആദ്യവുമായ സൃഷ്ടിയെക്കുറിച്ച്, പരവുമായ കാരണവുമായ സൃഷ്ടിയെക്കുറിച്ച് മനുഷ്യന്റെ അന്വേഷണങ്ങൾ ഒരിക്കലും ഫലപ്രദമാകത്തില്ല എന്നാണ്. അതാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും സമാധാനവും ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പലരും പല സമാധാനവും പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ വേദത്തിൽ പറയുകയാണ്, ഋഗ്സംഹിതി പറയുകയാണ്, ഇതൊന്നും ഒരിക്കലും ഇതിനൊന്നും ശരിയായ സമാധാനമില്ല ഇത്യാദി മന്ത്രം വർണ്ണയിപ്പിക്കും. ഈശ്വരൻ നിമിത്തം മാത്രനായിരിക്കുന്നു, പ്രകൃതി സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനപ്പുറം ഈ വിഷയത്തെക്കുറിച്ചൊന്നും പറയാൻ, ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി, എവിടെ നിന്നു, ഇത്തരം കാര്യങ്ങൾക്ക് ഒന്നും സമാധാനമില്ലാന്നാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതോ? ദർശിതഞ്ച ഭഗവത, അതിവിടെ ഭഗവാൻ തന്നെ പറയുന്നു. എന്താണ് നമ്മൾ ചിന്തിച്ചു പോകുന്നു? എന്താണ് സൃഷ്ടി, സൃഷ്ടിക്കുന്നതാണ് കാരണം, ആർക്കാണ് ഇതിന് ഫലം? അതിന് സമാധാനം ഇത്രയേ ഉള്ളൂ. എന്താണ്? അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഖ്യന്തി ജന്തവഹ. ഈ വിഷയത്തിൽ എല്ലാ ജീവന്മാരും മോഹിച്ചിരിക്കുകയും ചിന്തിക്കുന്നവരെല്ലാം മോഹത്തിനടിവപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അജ്ഞാനേന ആവൃതം ജ്ഞാനം, അവന്റെ ജ്ഞാനം അജ്ഞാനം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവന്റെ സ്വരൂപം, ജ്ഞാനം എന്ന് പറയുന്ന അവന്റെ സ്വരൂപം തന്നെ അത് അജ്ഞതയാൽ മൂടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ജീവനം മോഹിക്കുന്നു. ആ മോഹത്തിന് അടിമയായിരുന്നുകൊണ്ട് അവൻ ചിന്തിക്കുന്നു സൃഷ്ടിയെക്കുറിച്ച്, തന്റെ തന്നെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അത് അങ്ങനെ ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമില്ല. ഈശ്വരൻ വെളിപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ വേദം വെളിപ്പെടുത്തുന്നതാണ്, അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് മനുഷ്യന് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നാണ്. ആദ്യവുമായ സൃഷ്ടിയെ സംബന്ധിച്ച് ഇതാണ് ശ്രുതിയുടെ താല്പര്യം, ഇതാണ് ഭഗവാൻ വെളിപ്പെടുത്തുന്നത്. കൗന്ദേയ അല്ലയോ അർജുന, അധ്യക്ഷേണ മയ, അധ്യക്ഷനായിരിക്കുന്ന നിമിത്തമായിരിക്കുന്ന അല്ലെങ്കിൽ സാക്ഷിയായിരിക്കുന്ന എന്നെ അല്ലെങ്കിൽ എന്റെ സാന്നിധ്യത്തിൽ സചരാചരം ചരാചരാത്മകമായിരിക്കുന്ന ചരവും അചരവും എന്നാണ് ചരാചരം. സചരാചരം ചരവും അചരവുമായിരിക്കുന്നതായ ഈ ജഗത്ത് ചരങ്ങളോടും അചരങ്ങളോടും കൂടിയിരിക്കുന്നത് എന്നാണ് സചരാചരം. അങ്ങനെയുള്ള ഈ ജഗത്ത് സുയതയിൽ സൃഷ്ടിക്കപ്പെടുന്നു. ആരെ? പ്രകൃതി. സുയതയിൽ പ്രകൃതി സൃഷ്ടിക്കപ്പെടുന്നു. അനേന ഹേതുന, ഈ കാരണത്താൽ തന്നെ എന്റെ സാന്നിധ്യവും പ്രകൃതിയുടെ സൃഷ്ടിയും. ഇതുകൊണ്ട് തന്നെ ജഗത് വിപരിവർത്തത, ജഗത്തിന് വിപരിണാമം, മാറ്റം, നിരന്തരമായ സൃഷ്ടി അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മയാധ്യക്ഷേണ പ്രകൃതി സുയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തത. അടുത്ത് പറയുന്നത് ജഗത് ജഗത്തിന് കാരണനായിരിക്കുന്നത് ഞാൻ തന്നെ. ഞാനെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വ്യക്തിയാണ് പറയുന്നത്. വ്യക്തി ഗുരു ഉപദേശിക്കുകയാണ്. ഇവിടെ ഉപദേശിക്കുന്ന ഗുരു സാധാരണക്കാരനല്ല. ശ്രീകൃഷ്ണ പരമാത്മാവ്, അത് മനുഷ്യരൂപത്തിൽ വന്ന ഈശ്വരനാണ്. പലപ്പോഴും തർക്കമുള്ള കാര്യമാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു, അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു, അതോ വ്യാസന പോലെയുള്ള ഒരു ഭാവനാശാലിയുടെ ഒരു പാത്ര സൃഷ്ടിയാണെങ്കിൽ ഒരു കൽപ്പന മാത്രമാണ്. അതിന് സമാധാനമാണ് ഇവിടെ പറയുന്നത്. ഇതാരുടെയും കൽപ്പനയല്ല. ഭാവനാവിലാസത്തിൽ ഒരാൾ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചതല്ല, മറിച്ച് ഞാനിങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ് എന്ന് ഭാവി തലമുറ അറിയണം. ഇതൊരു ചരിത്ര പുരുഷനാണ് എന്നറിയുന്നതിന് വേണ്ടി പറയുകയാണ് അടുത്ത്. അവജാനന്തി മാം മൂഢാ അനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം ഏവം മാം നിത്യശുദ്ധബുദ്ധമുക്തസ്വഭാവം സർവജ്ഞം സർവജന്തൂനാം ആത്മാനമപി സന്തം അവജാനന്തി. താൻ ആരാണ്, തന്റെ വാസ്തവ സ്വരൂപം എന്താണ്, അതെല്ലാം നേരത്തെ പറഞ്ഞു. നിത്യനാണ്, ശുദ്ധനാണ്, ബുദ്ധനാണ്, മുക്തനാണ്, അതാണ് എന്റെ സ്വരൂപം. സർവജ്ഞനാണ്, സർവജ്ഞനായാലെ ജഗത്തിനെ സൃഷ്ടിക്കാൻ കഴിയൂ. സർവജന്തുവിനാം ആത്മാ, സർവജന്തുക്കളുടെയും ഹൃദ്ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. എങ്കിലും അവജാനന്തി അവജ്ഞാം പരിഭവം കുറവന്തി മാം മൂഢാ അവിവേകിനഃ മനുഷ്യയും മനുഷ്യ സംബന്ധിനിയും തനും ദേഹമാശ്രിതം മനുഷ്യദേഹേന വ്യവഹരന്തം. ഇവിടെ തന്നെ കുറിച്ച് സ്വയം വെളിപ്പെടുത്തുകയാണ്, ഞാൻ എന്താണ് മനുഷ്യദേഹേന വ്യവഹരന്തം. ഒരു മനുഷ്യ ദേഹത്തെ സ്വീകരിച്ച് മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നവനാണ്, മനുഷ്യനെ പോലെ ജീവിക്കുന്നവനാണ്. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനാണ്. എന്തുകൊണ്ട്? ഇവിടെ സ്വയം മനുഷ്യദേഹത്തെ ആശ്രയിച്ചിരിക്കുകയാണ്, സ്വീകരിച്ചിരിക്കുകയാണ്. മറ്റു മനുഷ്യരെ പോലെ പരാധീനന്മാരായി ജനിച്ചു പോയതല്ല, സ്വയം സ്വീകരിച്ചതാണ്. പക്ഷെ എന്നാലും എന്നെ തിരിച്ചറിയാതെ അവജാനന്തി അവജ്ഞാം പരിഭവം തിരസ്കാരം നിന്ദ കുർവന്തി, ജനം തിരസ്കരിക്കുന്നു നിന്ദിക്കുന്നു. ആര്? സർവരും നിന്ദിക്കുന്നില്ല. മൂഢാഹ അവിവേകിന, അവിവേകികൾ, വിവേകമില്ലാത്തവർ, അജ്ഞർ നിന്ദിക്കുന്നു. വിജ്ഞന്മാര് ഭക്തന്മാര് സ്തുതിക്കുന്നുണ്ട്. അതിനി പറയും. ആസുര സ്വഭാവമുള്ളവർ, അസുരന്റെ സ്വഭാവമുള്ളവർ നിന്ദിക്കുന്നു. അവജ്ഞാം കുറുവന്തി. അതേസമയം സജ്ജനങ്ങളാണെങ്കിലോ അവർ സ്തുതിക്കുന്നു ഭജിക്കുന്നു, രണ്ടും സംഭവിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ മൂഢന്മാർ ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ മനുഷ്യരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യരിടയിൽ വരുമ്പോൾ എന്തുകൊണ്ട് അവർ നിന്ദിക്കുന്നു? അത് ഈശ്വരനാണ് എന്നുള്ളതിന്, ഈ വന്നിരിക്കുന്ന ഈശ്വരനാണ്, സാധാരണ മനുഷ്യനല്ല, ഈശ്വരീയത പ്രകടമാകുന്നുകൊണ്ടാണ് നിന്ദിക്കുന്നത്. അല്ലെങ്കിൽ നിന്ദിക്കത്തില്ല. കാരണം സാധാരണ മനുഷ്യനെ മറ്റുള്ളവർ നിന്ദിക്കാറില്ല. എന്തുകൊണ്ട്? അവരിൽ ഈശ്വരീയത ഒന്നും പ്രകടമാകാറില്ല. ഈശ്വരീയത പ്രകടമാകുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഇത് സാധാരണ മനുഷ്യനല്ല, ഇതെന്തോ വിലക്ഷണതയുണ്ട്, മറ്റു മനുഷ്യരിൽ നിന്നും ഈ മനുഷ്യൻ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തെ അവർക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയാതെ വരുമ്പോൾ അവിവേകികൾ നിന്ദിക്കും. അല്ല, തന്നെക്കാളും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനോ, അല്ലെങ്കിൽ തന്നെക്കാളും വിഭിന്നനായ ഒരു മനുഷ്യനോ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്തും ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ മനുഷ്യദൈവങ്ങളുണ്ടോ, ആൾ ദൈവമുണ്ടോ, അതൊക്കെ സംഭവിക്കുന്ന കാര്യമാണോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. ഇന്ന് മാത്രമല്ല ആക്ഷേപിക്കുന്നു, അസ്വയം തന്നെ പറയുന്നു, ഈ മനുഷ്യരല്ല എന്നെ നിന്ദിക്കുകയാണ്. ഞാൻ ചെയ്ത ഒരേ ഒരു കുറ്റം എന്താണ്? മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചു. ഈ അജ്ഞന്മാരുടെ ശരീരത്തെ തന്നെ ഞാൻ സ്വീകരിച്ചു. ആ സ്വീകരിച്ചു മാത്രമല്ല, തന്നെ ദിവ്യമായ അലൗകികമായ ഭാവങ്ങളെല്ലാം പ്രകടമാവുകയും ചെയ്തു, ഈശ്വരീയത വെളിപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവര് ചിന്തിക്കുകയാണ്, അതെങ്ങനെ മനുഷ്യനെങ്ങനെ ദൈവമാകാൻ പറ്റും? ദൈവത്തെ അംഗീകരിക്കുന്നോണ്ടല്ല, ദൈവം ഉണ്ടായിക്കോട്ടെ ഇല്ലാതായിക്കോട്ടെ, പക്ഷെ ഇയാൾ ദൈവമാകണ്ടോ, അതാണ് അവരുടെ വാശി, നിർബന്ധം. ദൈവം വേണമെന്നും അവർക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരാൾ ദൈവമാകണ്ട, മനുഷ്യനായിട്ടിരുന്നാൽ മതി എന്നുള്ളതാണ്. അത് പ്രത്യേകം എടുത്തു പറയുകയാണ്. മനുഷ്യയും തനും ആശ്രിതം. ഞാൻ ചെയ്ത ഒരേ ഒരു കുറ്റം എന്ന് പറയുന്നത് എന്താണ്? ഈ മനുഷ്യ ദൈവത്തെ സ്വീകരിച്ചു, അതുകൊണ്ടാണ്. അല്ല, മൃഗങ്ങളുടെയും ദേഹത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ആക്ഷേപിക്കത്തില്ലായിരുന്നു, മനുഷ്യദൈവമൊന്നും വിളിക്കത്തില്ലല്ലോ. അതുകൊണ്ട് പറയുന്ന എന്താണ്? മനുഷ്യദേഹേന വ്യവഹരണം. ഞാൻ മനുഷ്യദേഹത്തെ സ്വീകരിച്ച് ഈ മനുഷ്യരുടെ ഇടയിൽ കഴിയുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അവജാനന്തി, നിന്ദിക്കുന്നു, അധിക്ഷേപിക്കുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവും എന്താണ്, വളരെ ജനിച്ച സമയം മുതൽ തന്നെ അവതാര ലക്ഷണങ്ങളെല്ലാം കാണിച്ചത്, അലൗകികങ്ങളായ ഒരുപാട് കർമ്മങ്ങൾ നിർവഹിച്ചു. പക്ഷെ അങ്ങനെ ഓരോ കാര്യങ്ങളും പ്രകടമാക്കും. അസുരന്മാരെ കൊല്ലുക, ഒത്തിരി കാര്യങ്ങൾ. സാധാരണ മനുഷ്യന് അസാധ്യമായ അപ്രാപ്യമായ കർമ്മങ്ങൾ കാണിച്ചിട്ടുകൂടി അതിന് മാതാപിതാക്കൾ കൂടി സംശയിച്ചു, മറ്റുള്ളവർ സംശയിച്ചു, സമൂഹം മുഴുവൻ ചുരുക്കം ചില ഭക്തന്മാരൊഴികെ ബാക്കിയുള്ളവരെല്ലാം സംശയിച്ചു, നിന്ദിച്ചു, അധിക്ഷേപിച്ചു. അത് ഈശ്വരീയഭാവം വെളിപ്പെടുത്തിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈശ്വരീയഭാവം വെളിപ്പെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ വിവാദത്തിന് വിഷയമാകത്തില്ല. ദൈവമാണോ അല്ലയോ, അവതാരമാണോ അല്ലയോ എന്നൊരു വിഷയത്തിന്, എന്നൊരു തർക്കത്തിന് വിഷയമാകത്തില്ല. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു, അതിന് സമാധാനം എടുത്തു പറയുന്നു. പരം പ്രകൃഷ്ടം ഭാവം, പരമാത്മതത്വം, ആകാശകൽപ്പം, ആകാശാദപി അന്തരതമം അജാനന്ദഹമമ ഭൂതമഹേശ്വരം സർവഭൂതാനാം മഹാന്തം ഈശ്വരം സുമാത്മാനം. മുമ്പ് പറഞ്ഞല്ലോ, ഈ ജഗത്തിനെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിക്ക് കാരണക്കാരൻ തന്നെ ഞാനാണ്. ജഗത്തിൽ നിന്നിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഈ പരിണാമങ്ങൾ ഇതിനും ഞാൻ തന്നെയാണ് സാക്ഷിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞെന്താണ്, ഭൂതമഹേശ്വരം, ഭൂതങ്ങളുടെ, പഞ്ചഭൂതങ്ങളുടെ, സർവപ്രാണികളുടെയും, നിന്ദിക്കുന്നവന്റെയും മഹേശ്വരനായിരിക്കുന്നവൻ, മഹാനായ ഈശ്വരനായിരിക്കുന്നവൻ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സർവ ഐശ്വര്യങ്ങളോടും കൂടിയവൻ. നിന്ദിക്കുന്നവന് ആ നിന്ദയ്ക്കുള്ള ശക്തി കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്, മഹേശ്വരൻ എന്ന് പറഞ്ഞു. സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നു അവൻ. പക്ഷെ ദുർഗ്രഹനായി പോകുന്നതാണ് പറയുന്ന സ്വം ആത്മാനം. അവന്റെ തന്നെ ഹൃദയ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് അവനത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നിന്ദിക്കുന്നവന്റെ തന്നെ ഉള്ളിലിരിക്കുന്നു, അതുകൊണ്ട് അവന് അറിയാൻ കഴിയുന്നില്ല. അവന്റെ ബുദ്ധി തന്നെ വെളിപ്പെടുത്തുന്നില്ല. അവർ അറിയുന്നില്ല എന്താണ് പരം പ്രകൃഷ്ടം ഭാവം, പരം ഭാവം. ജീവൻ തിരിച്ചറിയുന്ന എപ്പോഴും ഈശ്വരന്റെ അപരഭാവങ്ങളെയാണ്. ഇനി അറിയുന്നവരുകൂടി അറിയുന്ന അപരഭാവത്തെയാണ്. ഒരാൾ അറിയുന്നു എന്നിരിക്കട്ടെ, ഈശ്വരനെ, ഇത് ഒരു അവതാര പുരുഷനാണ്. സാധാരണ മനുഷ്യനല്ല ഈശ്വരൻ തന്നെ, മനുഷ്യരൂപം സ്വീകരിച്ച് വന്നവനാണ് എന്നറിഞ്ഞാൽ കൂടിയും അപരംഭാവത്തെ അറിയത്തില്ല. എന്താണ് അവിടെ പറയുന്നത്, എന്താണ് പരംഭാവം അജാനന്ദ. ആ ദൃഷ്ടിയിൽ എല്ലാവരും മൂഢന്മാരാണ്. ഒരു തരത്തിൽ ഈ അവതാര പുരുഷനെ നിന്ദിക്കുന്നവരും സ്തുതിക്കുന്നവരുമെല്ലാം ഒരേ ഗ്രേഡിപ്പെടുന്നവരാണ്. കാരണം പറയുന്നുണ്ടല്ലോ, നിന്ദിക്കുന്നവർക്കും മോക്ഷം കിട്ടുന്നു. മോക്ഷം കിട്ടാൻ സ്തുതിച്ചു തന്നെ തീർന്നു, നിർബന്ധമൊന്നും, നിന്ദിച്ചാലും മതി. പക്ഷെ നിരന്തരം നിന്ദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നിരന്തരം നിന്ദിച്ചുകൊണ്ടിരുന്നാൽ അവസാനം കംസനെ പോലെയും രാവണനെ പോലെയൊക്കെ അവർക്കും മോക്ഷം കിട്ടും. ചിലപ്പോൾ ഈ നിന്ദിക്കുന്നവരാണ് സ്തുതിക്കുന്നവരെക്കാളും ഭേദം. കാരണം അവരെ കൊണ്ട് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇത്രമാത്രം. കാരണം നിന്ദിക്കുന്നവൻ ഭയന്ന് ദൂരെ നിന്നായിരിക്കും നിന്ദിക്കുന്നത്, സ്തുതിക്കുന്നവൻ അടുത്തുകൂടി ശല്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ രണ്ടു കൂട്ടരും എന്താണ്, ആ പരംഭാവത്തെ അറിയുന്നില്ല. ഈശ്വരന്റെ ആ പരംഭാവം അല്ല അറിയുന്നു, മറിച്ച് അപരമായ ഭാവങ്ങളാണ്, അപരഭാവത്തെയാണ് അറിയുന്നത്. അപരഭാവം എന്ന് പറയുന്നത് എന്താണ്, ജീവസാധാരണമായിരിക്കുന്ന ഭാവങ്ങളാണ്. പറഞ്ഞല്ലോ ഇവിടെ മാനുഷീം തനുമാശ്രിതം, ഈശ്വരൻ മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഈ മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചിരിക്കുക എന്ന് പറയുന്നതാണ് ഈ പരംഭാവം എന്ന് പറയുന്നത്. അപ്പൊ ആ പരംഭാവത്തെ കാണുമ്പോൾ എന്തുവരുന്നു? മനുഷ്യ ശരീരത്തെ, ആ മനുഷ്യ ശരീര സംബന്ധിയായിരിക്കുന്ന ചേഷ്ടകളെ, ഭാവങ്ങളെ, ഇതിനെയൊക്കെ കാണുന്നു. ഇത്രയേ കാണാൻ കഴിയുന്നു. അപ്പോൾ അതിനെ ആശ്രയിച്ചിട്ടാണ് ഓരോരുത്തർ ഭക്തന്മാർ സ്തുതിക്കുന്നതും അജ്ഞന്മാർ നിന്ദിക്കുന്നതും. ഈ രണ്ടു കൂട്ടരും ആ പരംഭാവത്തെ അജാനന്ദ അറിയുന്നില്ല. അതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ശരീരഭാവത്തിൽ കാണുന്നു. പരംഭാവം എന്ന് പറയുന്നതോ പരമാത്മഭാവം, ആത്മഭാവത്തിൽ കാണുന്നുണ്ട്. ശരീരഭാവത്തിൽ കാണുമ്പോൾ തന്റെ ശരീരം, തന്റെ ഭാവങ്ങൾ, അതിനോട് താരതമ്യപ്പെടുത്തി കാണുന്നു. അങ്ങനെ കാണുന്നു. അങ്ങനെ താരതമ്യപ്പെടുത്തി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരീയമായ ചേഷ്ടകളെ മാനുഷികമായ ചേഷ്ടകളുമായിട്ട് താരതമ്യപ്പെടുത്തി കാണുന്നു. മാനുഷിക ചേഷ്ടകൾ എന്ന് പറയുന്നത് നമുക്കറിയാം, മനുഷ്യരുടെ ചേഷ്ടകൾ, അവരുടെ ബാഹ്യമായ കർമ്മങ്ങൾ, മാനസികമായ ഭാവങ്ങൾ, ഇതെല്ലാം മാനുഷിക ചേഷ്ടകൾ. ഈശ്വരീയമായ ചേഷ്ട എന്ന് പറയുന്നത് നമുക്ക് അന്യമാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഈശ്വര പുരുഷന് ഈ മാനുഷികമായ ചേഷ്ടകൾ കാണുമ്പോൾ നമ്മളത് നമ്മുടെ ചേഷ്ടകളുമായിട്ട് താരതമ്യപ്പെടുത്തി ഇതെല്ലാം നമ്മെപ്പോലെയാണ് ധരിച്ചു പോകുന്നത്, അങ്ങനെ ധരിച്ചു പോകുന്നു. പരംഭാവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഒരു ജീവൻ, അജ്ഞനായ ഒരു ജീവൻ, അവൻ സൂഹിക്കുന്നു, ദുഃഖിക്കുന്നു. കാമക്രോധാദി വികാരങ്ങളെല്ലാം അവനിലുണ്ടാകും. അത് മാനുഷികമായ ഭാവങ്ങളാണ്, അപരഭാവങ്ങളാണ്. ആ വികാരങ്ങൾക്കനുസരിച്ച് അവൻ ബാഹ്യമായി പ്രവർത്തിക്കുന്നു. അവന് ഇഷ്ടമുള്ളവരോട് മമത തോന്നുന്നു, അനിഷ്ടമുള്ളവരോട് അവന് വിദ്വേഷം തോന്നുന്നു, മിത്രത്തെ സ്നേഹിക്കുന്നു, ശത്രുവിനെ ദ്വേഷിക്കുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അവന് കോപതാപങ്ങളുണ്ടാകുന്നു, രാഗദ്വേഷങ്ങളുണ്ടാകുന്നു, ഇതെല്ലാം ഉണ്ടാകുന്നു. ഇതെല്ലാം ജീവസാധാരണമായ ഭാവങ്ങളാണ്. ഇവിടെ ഈശ്വരൻ എന്ത് ചെയ്തിരിക്കുന്നു? ഈശ്വരനും ഈ ഭാവങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. അതെങ്ങനെ? അതിവിടെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യയും തനുമാശ്രിതം. ഞാനും മനുഷ്യ തനുവിനെ സ്വീകരിക്കുന്നു. തനു എന്ന് പറഞ്ഞാൽ കേവലം ബാഹ്യമായ ശരീരമൊന്നും മാത്രമല്ല. തനു എന്ന് പറയുന്ന ശബ്ദത്തിന് സൂക്ഷ്മം എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ജീവന്റേതായ എല്ലാ ഭാവങ്ങളെയും, സ്ഥൂലവും സൂക്ഷ്മവുമായ എല്ലാ ഭാവങ്ങളെയും സ്വീകരിച്ചിരിക്കുന്നു. ജീവന്റേതായ ബാഹ്യമായ ശരീരം, ജീവന്റേതായ ആന്തരികമായ ഭാവങ്ങൾ, ഇതെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. അത് സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് ജീവനിൽ കാണുന്നത് പോലെയുള്ള ഭാവങ്ങളെല്ലാം ഈശ്വരപുരുഷനും കാണുന്നു. അതാണ് മാനുഷീന്ദനും ആശ്രിതം എന്ന് പറയുന്നത്. അപ്പൊ ബാഹ്യമായി ജീവന് പ്രകടമാകുന്ന എന്താണ്? ഈ ഭാവങ്ങളാണ്. ഈ തനു സംബന്ധിയായിരിക്കുന്ന ഭാവം, ശരീര സംബന്ധിയായിരിക്കുന്ന ചേഷ്ടകൾ, അതിന് പിന്നിലുള്ള മാനസികമായ ഭാവങ്ങളൊക്കെ കാണുന്നു. ശ്രീകൃഷ്ണനും അതാണ് കണ്ടത്, മറ്റുള്ളവരല്ല. സാധാരണ സ്ഥൂലമായി ബാഹ്യമായി കണ്ട അതാണ്. ഭക്തന്മാരും ശത്രുക്കളും, ഇതിന് ഭക്തകളായിരിക്കുന്ന ഗോപികൾ പോലും ഒരു പരിധിവരെ അതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞല്ലോ, ശ്രുതിയിലും പറഞ്ഞു, പരമേ വ്യോമൻ, അവൻ ഹൃദയ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും അവന്റെ വിരഹത്തെ അനുഭവിക്കുന്നു. അവന് മൂഢത എന്ന് പറയുന്നു. പിന്നെ അവന്റെ സാമീപ്യത്തെ അനുഭവിക്കുന്നു, അതും മൂഢതയാണ്. ഇത് രണ്ടും ഒരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് വേദന അനുഭവിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഭക്തന്മാരും ആ പരംഭാവത്തെ അറിയുന്നില്ല, ശത്രുക്കളാണെങ്കിലോ അതൊട്ടും അറിയുന്നില്ല. എന്തുകൊണ്ട്? അവരും കാണുന്നത് ബാഹ്യമായ ഭാവങ്ങളെയാണ്. ഒരു ജീവന് മറ്റൊരു ജീവന്റെ സാമീപ്യം ഉണ്ടാകാം, ഒരു ജീവന് മറ്റൊരു ജീവന്റെ വേർപാടും ഉണ്ടാകാം. സാമീപ്യം കൊണ്ട് അത് ഇഷ്ടമാണെങ്കിൽ സന്തോഷമുണ്ടാകും, വേർപാട് അനിഷ്ടമാണെങ്കിൽ ദുഃഖമുണ്ടാകും. പക്ഷെ ഈശ്വരനെ സംബന്ധിച്ച് അത്തരം ഭാവങ്ങളൊന്നും സംഭവിക്കത്തില്ല. ആർക്ക്? ആരാണോ ആ പരംഭാവത്തെ അറിയുന്നത്, അവനെ സംബന്ധിച്ച് അവിടെ സാമീപ്യവും വേർപാടും അവനെ തത്വത്തിൽ അറിഞ്ഞാൽ തന്നെ ഉണ്ടാകാൻ പാടില്ല, അനുഭവത്തിൽ വരണമെന്നില്ല. എങ്ങനെ? എന്തുകൊണ്ട്? കാരണം ഈശ്വരൻ സദാ ഹൃദയേശ്വരനായിട്ട് സ്ഥിതി ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒന്നിന്റെ സാമീപ്യം അല്ലെങ്കിൽ വേർപാട് എങ്ങനെ ഒരാൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും? അതറിയാൻ കഴിയത്തില്ല. പക്ഷെ ഈശ്വരനെ മനുഷ്യന്തനമാശ്രിതനായി മനുഷ്യനായി കാണുമ്പോൾ ആ മാനുഷികമായ ഭാവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ സാമീപ്യവും വേർപാടും എന്നറിയും. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, മൂഢന്മാർ ഒന്നും അറിയുന്നില്ല, പരംഭാവത്തെ അറിയുന്നില്ല, അപരഭാവത്തെ അറിയുന്നു. അപ്പൊ തന്നിൽ തോന്നുന്നതുപോലെയുള്ള വികാരങ്ങൾ ഈശ്വരനിൽ പ്രകടമായി കണ്ടു കഴിഞ്ഞാൽ ഈശ്വരനെയും തന്നെ പോലെ കണക്കാക്കും. എങ്ങനെ? തന്നിൽ കോപതാപങ്ങളുണ്ടാകുന്നു, ഈശ്വരനും അത് നമ്മൾ കാണുന്നു ബാഹ്യമായി കോപതാപം. അപ്പൊ തന്നെ പോലെ കോപിക്കുകയും തപിക്കുകയും ചെയ്യുന്നവനാണ് ഈശ്വരനും ധരിക്കുന്നത്. തന്നിൽ ഇഷ്ടാനിഷ്ടഭാവങ്ങളുണ്ടാകുന്നു, അതുതന്നെ ഈശ്വരനും കാണുന്നു. ഇഷ്ടാനിഷ്ടം പറയുന്നു, തന്നെ പോലെ ഇഷ്ടാനിഷ്ടങ്ങളുള്ളവനാണെന്ന് ധരിക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും, ഓരോ മാനുഷികമായ ചേഷ്ടകളിലും ഓരോ മാനുഷികമായ ഭാവങ്ങളിലും എന്ത് ചെയ്യുന്നു? ഈശ്വരന്റെ അപരഭാവത്തെ കാണും. അപരഭാവം എന്ന് പറയുന്നത് ആ മാനുഷികമായ ഭാവത്തെ കാണും, ഈശ്വരീയമായ ഭാവത്തെ കാണുന്നില്ല. അങ്ങനെ കാണാത്തവർ ഭക്തന്മാരാണെന്ന് അഭിമാനിക്കുന്നത് അർത്ഥശൂന്യമാണ്. അത് പ്രത്യേകിച്ച് വിശേഷ അർത്ഥമൊന്നും. എന്തുകൊണ്ട്? പരംഭാവം അജാനന്ത, അവർ ആ പരമമായ ഭാവത്തെ അറിയുന്നില്ല. അപ്പൊ ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോ അന്ന് ഉത്തമന്മാരായ ഭക്തരുണ്ടായിരുന്നു, അവരിൽ അപൂർവം പേർക്ക് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ ആ അപരഭാവത്തെ. ഒട്ടുമുക്കാൽ ഭക്തന്മാർ പറഞ്ഞില്ല. അത് തന്നെയാണ് ഭക്തന്മാരെ സംബന്ധിച്ച് എന്ന് സംഭവിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ പറയുന്നു അവിവേകിനഹ. ഈ ഭക്തിയോട് അല്പം കുറച്ച് വിവേകം കൂടെ വേണം. വിവേകയുക്തമായ ഭക്തി വേണം. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു അവിവേകമാണ് അതിന് കാരണം. അടുത്തിനി പറയും ഭക്തിയെ കുറിച്ച് ചർച്ച ചെയ്യും. ആ ഭക്തിയെ കുറിച്ചും ഭാഷ്യകാരൻ പറയും എന്താണ്? ഗൗണമായ ഭക്തിയാണ്. ഗൗണമായ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഹ്യമായി ആരാധന പൂജ എല്ലാം ചെയ്യുക, എല്ലാ കാര്യങ്ങളും വഴിപോലെ നിർവഹിക്കുക, നേരാമണ്ണം ചെയ്യുക, അല്ല അതിനൊന്നും ഒരു ന്യൂനതയും വരുത്താതിരിക്കുക. അതിനെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ അവന്റെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് ഐശ്വര്യഭാവത്തിൽ നിന്ന് അകന്നിരിക്കുക, മറിച്ച് അപരഭാവത്തെ കാണുക, തന്നെപ്പോലെ തന്നെ മനുഷ്യരൂപിയായി കണ്ട് മനുഷ്യമായ ചേഷ്ടകളെ മാത്രം കണ്ട് ആ ഭാവങ്ങളെ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുക, ഈശ്വര്യഭാവത്തെ കാണാതിരിക്കുക വിവേകമില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവതാര പുരുഷന്മാരുടെ ബാഹ്യമായ ചേഷ്ടകളോ അല്ലെങ്കിൽ തനിക്ക് വെളിപ്പെടുന്ന മാനസികമായ ഭാവങ്ങളോ അല്ല പരമാർത്ഥം. അതിനുള്ള പ്രാധാന്യം കൊടുക്കേണ്ടത് മറിച്ച് അവരുടെ അപരമായ ഭാവത്തിനാണ്, ഈശ്വരീയമായ ഭാവത്തിനാണ്. അതെന്താണ് ഐശ്വര്യമായ ഭാവം? അത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. തന്നിൽ എന്തൊക്കെയാണോ ഉള്ളത് അതല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് അദ്വൈതത്തിലും മറ്റും നേതി നേതി എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നു. സാധാരണ നമ്മൾ ധരിക്കുന്നത് നമ്മളിലുള്ള ഭാവങ്ങൾ, ആ ഭാവങ്ങളിൽ ഈശ്വര പുരുഷനിൽ ആരോപിച്ചിട്ട് അതാണ് ഈശ്വരീയതയെന്ന് നമ്മൾ ധരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവന് നമുക്ക് മമത എന്ന് പറയുന്നൊരു വികാരമുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ളവരോട് തോന്നുന്ന ഒരു സ്നേഹം, ഇത് ജീവന്റെ ഭാവമാണ്, അപരഭാവമാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മമത, അത് എന്റേതെന്നുള്ള ഭാവം. മമത എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? എന്റേത് എന്നുള്ള ഭാവം. ആ ഭാവത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹമാണ്. ഇത് ജീവനിൽ കാണുന്ന ഒന്നാണ്. ഈ ഭാവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈശ്വര പുരുഷനിൽ ആരോപിക്കുന്നു. ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരോട് മമത ഉള്ളതുപോലെ ഈശ്വരന് എന്നോട് മമതയുണ്ടെന്ന് ധരിക്കുന്നു. എന്നിലിരിക്കുന്ന മമത ഈശ്വരനിലേക്ക് ആരോപിക്കുന്നു. ഇത് അവരുടെ ഭാവമാണ്. ഈശ്വരീയമായ ഭാവത്തിൽ അഹമില്ല, മമ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ അവിടെ മമത വരും? ഈശ്വരീയമായ സ്നേഹം എന്ന് പറയുന്നത് മമതയല്ല. പക്ഷെ തനിക്ക് മമത എന്ന് പറയുന്ന വികാരമുള്ളതുകൊണ്ട് ആ ഈശ്വരീയമായ സ്നേഹത്തെ തന്നോടുള്ള മമതയായിട്ട് തെറ്റിദ്ധരിക്കുന്നു. കാരണം ആ മമത ഇല്ലാത്തൊരു സ്നേഹത്തെക്കുറിച്ച് തനിക്ക് പരിചയമില്ല. അതുകൊണ്ട് ഗുരുവിന്റെ സ്നേഹത്തെ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹത്തെ മമതയാണ് തെറ്റിദ്ധരിക്കുന്നത്. മമതയാണ് തെറ്റിദ്ധരിച്ച വരുന്ന ദോഷം എന്താണോ, തനിക്ക് അനിഷ്ടമായതിനോട് മമതയ്ക്ക് വിപരീതമായ ഭാവം ഉണ്ടാകും, ദ്വേഷം, വിദ്വേഷം അതുണ്ടാകും. മമതയുള്ളവനും വിദ്വേഷം ഉണ്ടാകും. ഈശ്വരീയ പുരുഷനിൽ നിന്ന് തനിക്ക് ദേഷ്യമുണ്ട് എന്ന് ധരിക്കുന്നു. മമതയെ സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് തന്നോട് വിദ്വേഷമുണ്ടെന്നും ധരിക്കുന്നു. ഇതെല്ലാം തുച്ഛമായ ജീവന്റെ ഭാവങ്ങളാണ്, തന്നിൽ തന്നെ ഇരിക്കുന്നതാണ്, തനിക്ക് സദാ അനുഭവവേദ്യമായിരിക്കുന്നതാണ്. ഇതെല്ലാം ഗുരുവിൽ ആരോപിക്കുന്നു, അവതാര പുരുഷനിൽ ആരോപിക്കുന്നു. എന്നിട്ട് അവരിലും ഇതൊക്കെ ഉണ്ടെന്ന് ധരിക്കുന്നു. മാ വിദ്വിഷാവഹൈ എന്ന് പ്രാർത്ഥിച്ചാണ് ഉള്ളിൽ ദേഷ്യം തോന്നുന്നു. എന്നോട് അങ്ങനെ കാണിച്ചു, എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചു. പല ശിഷ്യന്മാർക്കുള്ള പരാതിയാണ് എന്താണ്? ഗുരുക്കന്മാർക്ക് തിരിച്ചറിവില്ല. തിരിച്ചറിവില്ലാന്ന് പറഞ്ഞാൽ അവർക്ക് ബാക്കി കാര്യങ്ങൾ അറിയില്ലെന്നല്ല, തന്നെ ശരിയായി മനസ്സിലാക്കുന്നില്ലെന്ന്. അതാണ് എനിക്കെന്തുമാത്രം ഭക്തിയും വിശ്വാസവും എന്നെ ഉണ്ടായിട്ടും അതിനെ അതിൻ്റെതായ അളവിൽ മനസ്സിലാക്കുന്നില്ല. ഞാൻ എത്രമാത്രം തീവ്രഭക്തിയുള്ളവനാണ് എന്നിട്ടും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയില്ല. പലർക്കും ഉള്ള പരിഭവമാണ് തിരിച്ചറിവില്ല എന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഞാനിത് അർഹിക്കുന്നവനല്ല, ഇതിനും ശ്രേഷ്ഠമായി അർഹിക്കുന്നവനാണ്, പക്ഷേ അങ്ങനെയുള്ള എനിക്ക് എന്തിനിത് തന്നു? അപ്പൊ എന്നെ മോശക്കാരനാണെന്ന് കരുതിയിട്ടാണ് ഇത് തന്നത്. അത് തിരിച്ചറിവിന്റെ കുറവാണ്, തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഗുരുവിന് വിവേകമില്ല എന്ന് ധരിക്കുന്നതാണ് 90% ശിഷ്യന്മാരും. തുറന്ന് സമ്മതിക്കത്തില്ല, പക്ഷെ ഇത്തരം ഭാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വയം മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു ശിഷ്യ ഒരിക്കലും കരുതത്തില്ല, എന്നെ ഇങ്ങനെ ഇട്ടിരുന്നാൽ പോരല്ലോ, ഇങ്ങനെ ഒരു സ്ഥാനം തന്നാൽ പോരല്ലോ, ഇനി കുറച്ചുകൂടി സ്ഥാനം കയറ്റം തരേണ്ടതാണ്, എന്നെ കുറച്ചുകൂടി മാന്യമായി പരിഗണിക്കേണ്ടതാണ്, എനിക്ക് അങ്ങനെ ഒരു പരിഗണന കിട്ടുന്നില്ല എന്നെല്ലാം കരുതുന്ന എന്തുകൊണ്ട്? ഗുരു വിവേകശൂന്യനാണ് എന്ന് കരുതുന്നുകൊണ്ടാണ്. എന്തുകൊണ്ടത്? തന്റേതായ മാനുഷികമായ ഭാവങ്ങളെ അപരഭാവത്തെ ഇവിടെ പറയുന്നു, ഗുരുവിൽ ആരോപിക്കുന്നു. അല്ലെങ്കിൽ അതാണ് ഗുരുവിന്റെ പരമമായ ഭാവം എന്ന് തെറ്റിദ്ധരിക്കുന്നു. തന്റേതായ മാനദണ്ഡങ്ങൾ, അളവുകോലുകൾ വച്ചുകൊണ്ട്, തന്റേതായ മാനദണ്ഡങ്ങൾ, അളവുകോലുകൾ എന്ന് പറഞ്ഞാൽ തന്റെ ചേഷ്ടകൾ, തന്റെ വികാര വിചാരങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഗുരുവിനെ അളക്കുന്നു. ഇതുപോലെയാണ് ഗുരു പ്രവർത്തിക്കുന്നത്, ഇതുപോലെയാണ് ഗുരു ചിന്തിക്കുന്നത് എന്ന് കരുതുന്നു. എന്തുകൊണ്ട് പറഞ്ഞു? മാനുഷിയും തനുമാശിയും. കാരണം ഗുരുവിനും കാണുന്നു മനുഷ്യ ശരീരത്തെയാണ്, മാനുഷികമായ ചേഷ്ടകളാണ്, മാനുഷികമായ ഭാവങ്ങളാണ്. അപ്പോൾ അവിവേകികൾ എന്ത് ചെയ്യുന്നു? തന്നിലിരിക്കുന്ന അവിവേകത്തെയും ഗുരുവിലേക്ക് ആരോപിക്കുന്നു. ഗുരുവിന്റെ ഭാവങ്ങളെയും മാനുഷികമായ ഭാവങ്ങളാണ് തെറ്റിദ്ധരിക്കുന്നത്. ഗുരുവിന്റെ ചേഷ്ടയെയും മാനുഷികമായ ചേഷ്ടയെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഗുരുവിന്റെ വിവേകത്തെ തന്നിലിരിക്കുന്ന അവിവേകമാണ് ധരിക്കുന്നു, അല്ലെങ്കിൽ ആ വിവേകത്തിൽ തന്നിലിരിക്കുന്ന അവിവേകത്തെ ആരോപിക്കുന്നു. എന്നിട്ട് പരിഭവിക്കുന്നു. ഇവിടെ പറയുന്നുണ്ടല്ലോ പരിഭവം കുറവന്തി. ഗുരുവിനോട് പരിഭവം പ്രകടിപ്പിക്കാറുണ്ടല്ലോ, ബാഹ്യമായി പ്രകടിപ്പിക്കാറില്ലെങ്കിലും മനസ്സിൽ കാണിക്കാറുണ്ട്. ആ പരിഭവം എന്ന് പറയുന്ന വാസ്തവത്തിൽ എന്താണ്? പരിഭവം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം നമുക്ക് ശരിക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. പരിഭവം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം നിന്ദ എന്നാണ്. ഗുരുവിനോടുള്ള പരിഭവം എന്ന് പറയുന്നത്, മലയാളത്തിൽ പരിഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ നല്ല സാധനമെന്നാണ് ധരിച്ചിരിക്കുന്നത്. പരിഭവം എന്ന് പറയുന്നത് നിന്ദ എന്നാണ്. പരിഭവിക്കുന്നു, നിന്ദിക്കുന്നു എന്നാണ് ശബ്ദ. എന്തുകൊണ്ട്? പരംഭാവം അജാനന്ത, അത് ഈശ്വരീയമായ ഭാവങ്ങളാണ് ഗുരുവിൽ കാണുന്നത്, മാനുഷിക ഭാവങ്ങളല്ല. മനുഷ്യ ശരീരമുണ്ട്, മനുഷ്യന്റേതായ ചേഷ്ടകളുണ്ട്, മനുഷ്യന്റേതായ ഭാവങ്ങളുണ്ട്, അത് കാണുന്നു. പക്ഷെ അത് മാനുഷികമല്ല, ഈശ്വരീയമാണ്. ഐശ്വര്യമായ ഭാവത്തെയാണ് പരംഭാവം എന്ന് പറഞ്ഞത്. അതാണ് ഇവിടെ നിന്ന് മുഖ്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പോ ഗുരുവിന് താൻ ധരിക്കുന്നതുപോലെയുള്ള, അല്ലെങ്കിൽ തന്നിൽ ഇരിക്കുന്നതുപോലെയുള്ള മമതയില്ല, ദ്വേഷമില്ല, കോപതാപങ്ങളില്ല. ധരിക്കുമല്ലോ, എന്നോട് കോപിച്ചു എന്ന് നമ്മൾ ധരിക്കുന്നു. എന്തുകൊണ്ട്? കോപത്തെ നമുക്ക് പരിചയമുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ധരിക്കുന്ന എന്താണ്? കോപിച്ചു, എന്നോട് വലിയ സ്നേഹമുണ്ട്, ഞാൻ ഏറ്റവും അടുത്തയാളാണ്, അങ്ങനെ ചിലർ ധരിക്കും. ഞാൻ ഏറ്റവും അടുത്തയാളാണ്, മറ്റേയാൾ കുറച്ച് ദൂരമുള്ള ആളാണ്, ഈ അടുത്തയാൾ കൂടുതൽ അവകാശങ്ങളൊക്കെ എടുക്കും, പ്രയോഗിക്കും. അത് ഗുരുവിനോട് പ്രയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൂരെ നിൽക്കുന്നവരടുത്ത് പ്രയോഗിക്കും. ഇതെല്ലാം വൃതാഭിമാനിക്കും. എന്താണ്? ഞാൻ ഗുരുവിന്റെ ഏറ്റവും അടുത്തയാള്, അടുത്തയാള് സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ ഗ്രേഡ് തിരിക്കും. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ മാനുഷികമായ ഭാവങ്ങൾ തന്നിൽ താൻ അനുഭവിക്കുന്നത് പോലെയാണ് എല്ലാം ഗുരുവിലും കാണുന്നത്, അല്ലെങ്കിൽ ഗുരുവിൽ നിന്ന് പ്രകടമാകുന്നത്. അതാണെന്ന് ധരിച്ചിട്ടാണ്, ഒരിക്കലും അല്ല. ഐശ്വര്യമായ ഭാവങ്ങൾ ഒരിക്കലും ഈ അവിവേകിക്ക് വെളിപ്പെടുന്നില്ല. ഒരാൾ കരുതുകയാണ്, ഒരു ശിഷ്യൻ കരുതുകയാണ്, ഞാൻ ഗുരുവിനോട് ഏറ്റവും അടുത്തയാളാണ്. മറ്റൊരു ശിഷ്യൻ കരുതുന്നത് എന്താണ്? ഞാൻ ഗുരുവിൽ നിന്ന് കുറച്ച് ദൂരെയാണ് എന്ന് കരുതുന്നു എന്നിരിക്കട്ടെ. ആരും തെറ്റിദ്ധരിക്കരുത്, എന്നെ ഉദ്ദേശിച്ച് പറയുന്നതാണോ എന്നും ധരിച്ചുകൊണ്ടേ. ഇതൊരു തത്വം പറയുകയാണ്, എന്റെ മുമ്പിൽ വ്യക്തികളില്ല, തത്വത്തെ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എന്നോടാരും ദേഷ്യം തോന്നരുത്. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അയാൾക്ക് നഷ്ടപ്പെടുന്നത്? ഗുരുത്വം. ഗുരുത്വം നഷ്ടപ്പെടുകയാണ്. എന്തുകൊണ്ട്? ഐശ്വര്യമായ ഭാവത്തിൽ അടുപ്പും അകലുമില്ല. പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതായ സാമീപ്യവും വിയോഗവും അവിടെയില്ല. സാമീപ്യവും വിയോഗവും നമ്മൾ അനുഭവപ്പെടുന്ന ഒന്നുകിൽ ശാരീരികമായ സാമീപ്യവും ശാരീരികമായ വിയോഗവും, അല്ലെങ്കിൽ മാനസികമായ ഭാവങ്ങളാണ് അടുപ്പും അകലവും പറയുന്നത്. ഇത് രണ്ടും മനുഷ്യരിലുള്ളതാണ്. ചിലർ ചോദിക്കും, ഗുരു ചിലപ്പോ അങ്ങനെ പറയുന്നതോ? എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലോ? ആണ് പറഞ്ഞ, മാനുഷികമായ ഭാവങ്ങൾ ഗുരുവിൽ നിന്ന് പ്രകടമാകുന്നത് തന്റെ ഭാവങ്ങളുമായി താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ പാടില്ല. കാരണം ഗുരുവിന്റെ ഭാവങ്ങൾ അത് ദിവ്യമാണ്, അലൗകികമാണ്, ജീവഭാവമല്ല. പക്ഷെ ജീവൻ അങ്ങനെ ധരിച്ചു പോയാൽ, അങ്ങനെ ധരിച്ചതിന് അധീനനായി കഴിഞ്ഞാൽ അവനോട് അതിനപ്പുറം പറഞ്ഞിട്ട് കാര്യമില്ല. അവിവേകിയായ ഒരുവന്, മൂഢനായ ഒരുവനോട് പരമാർത്ഥം വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൻ ആ മൂഢതയിൽ നിന്ന് കരകയറാൻ ഈ ജന്മത്തിൽ പഴുതൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഗുരു പറയും, ശരി, എനിക്ക് നിന്നോടൊരു പ്രത്യേക താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൂടായില്ല പറയും. കാരണം അവൻ രക്ഷപ്പെടുകയില്ല എന്ന് ഉറപ്പുള്ളപ്പോഴാണ് പറയുന്നത്. പൂർണ്ണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞു രക്ഷയില്ല, പിന്നെ തൽക്കാലം നിൽക്കുന്നിടത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പറയുന്നതാണ്. അത് പരവുമായ ഭാവമല്ല, ഈശ്വരന്റെ പരവുമായ വെളിപ്പെടുത്തലല്ല. അതുകൊണ്ട് ഭക്തന്മാരെ സംബന്ധിച്ചായാലും ശരി, നിന്ദിക്കുന്നവരെ സംബന്ധിച്ചായാലും ശരി, അവര് യാഥാർത്ഥ്യത്തെ അറിഞ്ഞിട്ടല്ല ഭജിക്കുന്നത്, സത്യത്തെ അറിഞ്ഞിട്ടല്ല നിന്ദിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത് പരംഭാവം, ഈശ്വരന്റെ പരമമായ ഭാവം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരിച്ചറിയാനുള്ള ഒരേ ഒരു എളുപ്പവഴി ഇതാണ്, അത് തന്നിലിരിക്കുന്ന ഭാവങ്ങളൊന്നും അല്ല എന്നറിയുക, അത്രയേ ഉള്ളൂ. തൽക്കാലം വഴി തന്നിലിരിക്കുന്ന സ്നേഹം അല്ല ഈശ്വരീയമായ സ്നേഹം, തന്നിലിരിക്കുന്ന മമതയല്ല ഈശ്വരീയമായ മമത, തന്നിലിരിക്കുന്ന കോപം, തന്നിലിരിക്കുന്ന താപം, ഇത്തരം വികാരങ്ങളൊന്നും അല്ല ഈശ്വരീയമായി നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞാൽ, ഈശ്വര പുരുഷന്മാരിലും അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കോപതപാദികളും സ്നേഹ മമതാദികളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്, അനുഭവമാകുന്നുണ്ട്. ആ അനുഭവമാകുന്നതെല്ലാം വാസ്തവത്തിൽ നമ്മളിലിരിക്കുന്നതാണ്, അതവിടെ പ്രതിബിംബിക്കുന്നതാണ്. കണ്ണാടി നോക്കിയാൽ കാണുന്നത് നമ്മുടെ മുഖമാണ്, കണ്ണാടിയുടെ മുഖമല്ല. പക്ഷെ കണ്ണാടി നോക്കി സ്വന്തം മുഖം കണ്ടിട്ട് അത് കണ്ണാടിയുടേതാണെന്ന് കരുതുന്ന പോലെയാണ് ഈ ഭാവങ്ങളെല്ലാം ഈശ്വരീയമായ ഭാവങ്ങളാണ് നമ്മൾ ധരിക്കുന്നത്. കേവലം അത് പ്രതിഫലനം മാത്രമാണ്, ഇതെല്ലാം തന്റെ ഭാവങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഇത്തരം ഭാവങ്ങളില്ലാതിരിക്കുന്ന അലൗകികമായ സ്നേഹം, ദിവ്യമായ സ്നേഹം, ദിവ്യമായ പ്രേമം എന്നൊക്കെ ഈ വാക്കുകൊണ്ട് പറയാം. പക്ഷേ രാഗദ്വേഷാദികളും കോപതാപാദികളുമുള്ള മനസ്സിൽ അതൊന്നും ഉണ്ടാകത്തില്ല, ഒരിക്കലും ഒന്നും പ്രകടമാകത്തില്ല. അത് ഈശ്വരീയമായ ഭാവത്തിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്കാണെങ്കിൽ പ്രസംഗിക്കാം, ഭക്തന്മാരുടെ അടുത്ത് പറയാം അത്തരം പ്രേമത്തെക്കുറിച്ചൊക്കെ. പക്ഷെ അന്ന് തന്റെ അന്തരംഗത്തിൽ അതൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല. തന്റെ ഭാവങ്ങളെയൊന്നും അതാണെന്ന് തിരിധരിക്കാനും ഒക്കത്തില്ല. എന്തുകൊണ്ടത് പരമമായ ഭാവമാണ്, പരമേശ്വരന്റെ ഭാവമാണ്, അതറിയുന്നില്ല എന്നാണ്. പരംഭാവം അജാനന്ത, ഭൂതമഹേശ്വരനായിരിക്കുന്ന എന്നെ അറിയാതെ എന്ത് ചെയ്യുന്നു, എന്നെ നിന്ദിക്കുന്നു മൂഢന്മാര്. ചിലർ ചോദിക്കാറുണ്ട്, ഞങ്ങളാരും നിന്ദിക്കാറില്ലല്ലോ, ഞങ്ങളെല്ലാം സ്തുതിക്കുകയും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതാണല്ലോ. അതിനെക്കുറിച്ച് ഒരിടത്ത് പറയും, ഞാൻ തന്നെ പറയുന്നു, വ്യാസൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ പൂജയും സ്തുതിയും എല്ലാം വാസ്തവത്തിൽ നിന്ദ തന്നെയാണ്. ദുഷ്ടന്റെ നിന്ദയേക്കാൾ ഇത് കഠിനമാണ്, ഭഗവാൻ സഹിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയും വ്യാസൻ പറയുന്ന ഭാഗവതത്തിൽ. എന്തുകൊണ്ട് ഈ പരമമായ ഭാവത്തെ അറിയാതെ, ആ പരമമായ ഭാവത്തെ ഉൾക്കൊള്ളാതെ ജീവന്റെ അപരഭാവങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം ഈശ്വരനെ ആരോപിച്ചിട്ട് ഈശ്വരനെ ആരാധിക്കുകയും നിന്ദിക്കുകയും ചെയ്യുക, ഈശ്വരനെ ആരാധിക്കുക എന്ന് പറയുന്നത് നിന്ദ തന്നെയാണ്. അവിവേകം കൊണ്ടുള്ള ആരാധന നിന്ദയാണ്. പിന്നെ ഈശ്വരൻ അത് സഹിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, സഹിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സഹിക്കുന്നു. അവൻ ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്? ഭഗവാൻ തന്നെ പല ഭാഗങ്ങൾ, ഇതിനു നാരദന് പോലും താൻ വലിയ ഭക്തനാണെന്നുള്ള അഭിമാനത്തെ നശിപ്പിച്ചതായിട്ട് കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഗോപികമാരുടെ, നാരദന്റെ, അവരെല്ലാമാണ് നമ്മൾ ഉത്തമ ഭക്തന്മാരെ ധരിച്ചിരിക്കുന്നത്. ഇവരുടെ എല്ലാം ഭക്തിയിലുള്ള ഭാവത്തെ, ഭക്തന്മാരാണെന്നുള്ള ഭാവത്തെ, അഹങ്കാരത്തെ ഇല്ലാതാക്കിയതായി, നശിപ്പിച്ചതായി പറയുന്നു. ആണ് ഞാൻ പറയുന്നത്, ഭക്തിയും ഒരു പരിധിവരെ ഐശ്വര്യമായ ഭാവത്തെ സംബന്ധിച്ചിടത്തോളം അത് നിന്ദയാണ്. മാനുഷിക ഭാവങ്ങളോടുകൂടിയുള്ള ആ ഭക്തി അത് നിന്ദയാണ്. അതുകൊണ്ടാണ് ഉത്തമ ഭക്തന്മാരാണെന്ന് കരുതുന്നവരുടെ ആ ഭക്തിഭാവത്തെ ഭഗവാൻ നിഷേധിക്കുന്നു. ഇതൊന്നും ഭക്തിയല്ല. ഒന്നും ഭക്തിയുടെ ഗ്രേഡ് ഇതിനൊന്നുമില്ല എന്ന് പറയേണ്ടി വരുന്നതും ചിലപ്പോൾ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അതാണ് ഇവിടെയും പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭക്തിയും പലപ്പോഴും നിന്ദയായി തന്നെയാണ് നിലനിൽക്കുന്നത്. അത് ഉത്തമന്മാരായ ഭക്തന്മാരനും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഭഗവാൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭാഗവതത്തിലും മറ്റും. കഥകളായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അവിടെ എന്താണ്? പരംഭാവം അജാനന്ത, പരമായ ഭാവത്തെ അറിയുന്നില്ല. അതുകൊണ്ട് ഇവിടെ മൂഢന്മാര് ഈ മനുഷ്യ ശരീരത്തോടുകൂടിയ എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ടെന്ന് ആരും വിചാരിച്ചുകളയരുത്. അങ്ങനെ ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടി ചേർത്ത് പറഞ്ഞത്. അത് വേറെടുത്ത് ഭാവം പറയും, എന്നെ ഒരുത്തനും അറിയുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദുഷ്ടനും മനസ്സിലാക്കുന്നില്ല, ശിഷ്ടനും മനസ്സിലാക്കുന്നില്ല, ഭക്തനും മനസ്സിലാക്കുന്നില്ല, ഭക്തി ഇല്ലാത്തവനും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടിവിടെ പറയുന്നു എന്താണ്? പരംഭാവം അജാനന്ത, ഭൂത മഹേശ്വരനായിരിക്കുന്ന, അത് ഭൂത മഹേശ്വരനാണെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പ് സൃഷ്ടിയെക്കുറിച്ചും മറ്റും പറഞ്ഞത്. താൻ തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉപദേശിക്കുന്നയാള് ഇതോടൊപ്പം, അതായത് ശ്രീകൃഷ്ണൻ, മനുഷ്യ ശരീരമെടുത്ത ഒരു ചരിത്ര പുരുഷനാണ്, അല്ലാതെ കേവലം ഒരു കഥയിലെ കഥാപാത്രമല്ല എന്നുള്ളത് സ്വയം വെളിപ്പെടുത്തുന്നു. അതായത് ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടി വെളിപ്പെടുത്തി വെച്ചതാണ് ഈ പറഞ്ഞത്. തനു ആശ്രിതം, മാനുഷികമായ തനുവിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവതാര പുരുഷന്മാരെ അവതാരമായി തന്നെ കാണുന്നതാണ്, അതായത് മനുഷ്യദൈവങ്ങളായി കാണുന്നതിൽ യാതൊരു നാണക്കേടും. അതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അല്ല എന്ന് ധരിക്കേണ്ട കാര്യമില്ല മറ്റുള്ളവർ പറയുന്നതായിട്ട്. അതിവിടെ ഭഗവാൻ സ്വയം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ സ്വയം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ, ഞാൻ അവതാരം തന്നെയാണ്. അങ്ങനെ ധൈര്യമായിട്ട് പറയാൻ ഒരു അവതാരത്തിനേ കഴിയൂ. ഈശ്വരൻ തന്നെ മനുഷ്യ ശരീരത്തെ സ്വീകരിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ ഒരു മനുഷ്യനാരും അവതാരം ദൈവം മനുഷ്യദൈവം എന്ന് വിളിച്ച് കളിയാക്കാറില്ല. എന്തുകൊണ്ട്? അവരിൽ അത്ര ഈശ്വരീയമായ ഭാവങ്ങളൊന്നും പ്രകടമാകാറില്ല. ഇവിടെ ഈശ്വരീയ ഭാവങ്ങൾ പ്രകടമായതുകൊണ്ടാണ്. ദിവ്യമായ എന്റെ കർമ്മങ്ങൾ എന്ന് ഭഗവാൻ വേറെടുത്ത് പറയുന്നുണ്ട്. മനുഷ്യ സാധാരണമല്ലാത്ത എന്റെ കർമ്മങ്ങൾ, അതാരാണോ അറിയുന്നത്? ദിവ്യമായ എന്റെ വാക്കുകൾ അതാരാണോ ധരിക്കുന്നത് എന്ന് വേറൊരു ഭാഗത്തെടുത്ത് പറയുന്നു. ദിവ്യമായ എന്റെ ജന്മത്തെ ആരാണോ അറിയുന്നത്? സാധാരണ ജന്മമല്ല. ദിവ്യമായ ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവതാരമാണ്, മനുഷ്യജന്മമല്ല. അതുകൊണ്ട് പറയും ദിവ്യമായ എന്റെ ജന്മത്തെയും കർമ്മത്തെയും ആരാണോ അറിയുന്നത്, അലൗകികമായി അറിയുന്നത്, അവൻ ഈശ്വര തത്വത്തെ അറിയുന്നു, അവൻ മുക്തിയെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അതിനെ അംഗീകരിക്കുന്നതിന് യാതൊരു വൈഷമ്യവും വരേണ്ട കാര്യമില്ല. പക്ഷെ ഏതെല്ലാം സമയത്ത് ഈ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തെല്ലാം അവരെ നിന്ദിച്ചിട്ടുണ്ട് മനുഷ്യൻ. അതും ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നു. മഹേശ്വരം സർവഭൂതാനാം മഹാന്തം പരം പ്രകൃഷ്ടം ഭാവം, പ്രകൃഷ്ടമായ ഭാവം. നിന്ദിക്കുന്നവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്രകൃഷ്ടമായ ഭാവം അവന്റെ അജ്ഞത നിറഞ്ഞ മനസ്സിൽ വെളിപ്പെടുന്നില്ല. പരമാത്മതത്വം, ആ പരമാത്മതത്വം എങ്ങനെ ഒരു അശുദ്ധ ബുദ്ധിക്ക് എങ്ങനെ അത് വെളിപ്പെടും? ആകാശകൽപ്പം, അത് ആകാശ തുല്യമാണ്. ആകാശകൽപ്പം ആകാശത്തെ പോലെ അത് സൂക്ഷ്മമാണ്, നിർമ്മലമാണ്, വ്യാപകമാണ്, നിത്യമാണ്. ആകാശാദപ്യന്തരതമം, ആകാശത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. എങ്ങനെയോ ആകാശത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മളത് വ്യവഹരിക്കുന്നു, പറയുന്നു ഇത് ആകാശമാണ്. ആകാശത്തിൽ ഈ ഗോളങ്ങളെല്ലാം നിൽക്കുന്നു, ആകാശത്തിൽ താൻ നിലനിൽക്കുന്നു എന്നെല്ലാം പറയാൻ കഴിയുന്നു. പക്ഷെ ഇതാണെങ്കിലോ അന്തരതമം, സൂക്ഷ്മമാണ്. ഈശ്വരതത്വം അതിനേക്കാൾ സൂക്ഷ്മമാണ്. അങ്ങനെയും നമ്മുടെ വ്യവഹാരത്തിന് വിഷയമാകുന്നില്ല. അതിന് അജാനന്ത അറിയാത്തവരായി, എന്റെ ആ സ്വരൂപത്തെ അറിയാത്തവരായി ഭൂതമഹേശ്വരം. ഈ വാക്കുകളെയൊന്നും വാസ്തവത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയാത്തതാണ്. ഭൂതമഹേശ്വരനായിരിക്കുന്ന സർവഭൂതാനാം മഹാന്തമീശ്വരം, സർവഭൂതങ്ങൾക്ക് മഹാനായ ഈശ്വരനായിരിക്കുന്നത്, സം ആത്മാനം, അങ്ങനെയുള്ള നിന്റെ സ്വരൂപത്തെ, അത് തന്നെയാണ് ഞാനെന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്വരൂപത്തെ അറിയുന്നില്ല. തന്റെ തന്നെ ഹൃദയദേശത്തിരിക്കുന്ന ഈശ്വര തത്വത്തെ അറിയുന്നില്ല, യഥാർത്ഥമായി അറിയുന്നില്ല. തദശ്ച തസ്യ മാം അവജ്ഞാഭാവേന, അവജ്ഞാഭാവനേന അഹത വരാകാഹ തേ, വരാകന്മാർ എന്നുവെച്ചാൽ സഹതാപം അർഹിക്കുന്നവർ, അവരെ കുറിച്ച് സഹതപിക്കേണ്ടിയിരിക്കുന്നു. തേ അവർ, ഭക്തന്മാരായാലും കൊള്ളാം, നിന്ദിക്കുന്നവരായാലും കൊള്ളാം, വരാകന്മാരാണ്, ദീനന്മാരാണ്, ശോച്യന്മാരാണ്. എന്തുകൊണ്ട്? മമ അവജ്ഞാഭവനേന, ഈശ്വരനെ കുറിച്ചുള്ള അവജ്ഞ ഭവനയാണ്. ഈശ്വരനെ അവർ തത്വം അറിയാതെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്തുകൊണ്ട് ആ വെളിച്ചം വരുന്നില്ല ഉള്ളിൽ എന്നവരെ കുറിച്ച് ദുഃഖിക്കേണ്ടിയിരിക്കുന്നു. ആഹദാഹ, നശിച്ചുകൊണ്ടേയിരിക്കുന്നു, സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് സ്വയം ഹനിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യ എന്ന് പറയുന്നത് സ്വയം ഹനിക്കുന്നു. അതുപോലെ ഈശ്വരനെ അവർ നിന്ദിക്കുമ്പോൾ അവരാത്മഹത്യ ചെയ്യുകയാണ്, ആത്മാവിനെ ഹനിക്കുകയാണ്. ആഹദാഹ തേ, അവരുടെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ഭഗവാൻ മുഖ്യമായ രണ്ട് കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, അവതാര തത്വത്തെ വെളിപ്പെടുത്തി, അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്തി. ഇവിടെ മനുഷ്യ രൂപത്തിൽ നിന്ന് ഉപദേശിക്കുന്നത് മനുഷ്യനല്ല, ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ മനുഷ്യരൂപത്തെ സ്വീകരിച്ചിരിക്കുകയാണ് എന്ന ഒരു കാര്യം. മറ്റൊന്ന് ഈശ്വരൻ മനുഷ്യ രൂപത്തെ സ്വീകരിച്ച് മനുഷ്യരുടെ വന്നാൽ അത് മനുഷ്യന് വെളിപ്പെടണമെന്നില്ല. മനുഷ്യനത് വെളിപ്പെട്ടുകൊള്ളണമെന്നില്ല. എന്ന് മാത്രമല്ല, മനുഷ്യനതിനെ നിന്ദിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. ഏത് കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ഭഗവാന്റെ കാലത്ത് സംഭവിച്ചു, പിന്നീടുള്ള കാലങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. അവർ ശോച്യന്മാരാണ്, അവരങ്ങനെ നിന്ദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒന്നില്ല. അവതാര തത്വമില്ല, അവതാര പുരുഷന്മാരില്ല എന്നാരും കരുതേണ്ടതില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അവതാര തത്വത്തിന് പ്രമാണമായി ഗീതയിൽ പറയുന്ന ഏറ്റവും മുഖ്യമായ ശ്ലോകം, മറ്റു ശ്ലോകങ്ങളും ഉണ്ട്, ബഹൂനി മേ വിദീതാൻ ജന്മാനി തപചാർജുന സംഭവാമി യുഗയുഗി, അങ്ങനെ പല ഭാഗങ്ങളും അവതാരത്തിന് പ്രമാണമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം തെളിച്ചു പറയുന്നുകൊണ്ട് ഇതാണ് പരമപ്രധാനം. എന്തുകൊണ്ട്? ഞാൻ, അതായത് ഈശ്വരൻ മനുഷ്യന്റെ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ, ഭൂമിയിൽ ഈശ്വരന് മനുഷ്യനെ പോലെ ജീവിക്കാം എന്നുള്ളതിന് ഇതാണ് പ്രമാണം. ഇവിടെ ഈശ്വരന് ഒരു അവകാശമുണ്ട് ജീവിക്കുന്നതിന്. മനുഷ്യന് മാത്രമല്ല എന്ന് വ്യക്തമാക്കുന്നുകൊണ്ടാണ് ഇത് പരമപ്രധാനമായ പ്രമാണമായിട്ട് ഇതിനെ പണ്ഡിതന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ചില തത്വചിന്തകന്മാർ പറയുന്നുണ്ട്, എന്താ അവതാരം? അഹം ബ്രഹ്മാസ്മി തത്വമസി. തത്വമസി എന്ന് പറയുമ്പോൾ നീ ബ്രഹ്മമായി, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ ഞാനും ബ്രഹ്മമായി. പിന്നെ ഇതിന് വേറെ ഏത് അവതാരം? നമ്മളൊക്കെ എല്ലാവരും വേറെ എന്തോന്ന് അവതാരങ്ങൾ. ഇങ്ങനെ പറയുന്നവരുണ്ട്, പുസ്തകങ്ങൾ എഴുതുന്നവരുണ്ട്. അങ്ങനെയാണ് ഇവർ പറയുന്നതെന്ന് അറിയാതെ ഇത് വായിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈശ്വരൻ തന്നെ മനുഷ്യരൂപം സ്വീകരിച്ചു വരുന്ന അവതാരം എന്ന് പറയുന്നത് പ്രത്യേകമുണ്ട്. ദിവ്യമായ ജന്മത്തോടും ദിവ്യമായ കർമ്മത്തോടും കൂടി എല്ലാവരും പിറക്കുന്നില്ല. അങ്ങനെ പിറക്കുന്നവര് അവതാരങ്ങൾ തന്നെയാണ്. അത് സനാതനധർമ്മം അംഗീകരിച്ചിട്ടുള്ളതാണ്, നമ്മുടെ തത്വശാസ്ത്രങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതാണ് എന്നുള്ളതിന് പ്രമാണമാണ് ഈ ഭാഗങ്ങളെല്ലാം. നേരത്തെ ഞാൻ പറഞ്ഞ ശ്ലോകങ്ങളും ഇതുമല്ല. അതുകൊണ്ട് അങ്ങനെ അല്ല എന്നുള്ള തത്വചിന്ത അത് ചിന്തിക്കാതെ പറയുന്നതാണ്. പിന്നെ ഇത് പ്രമാണമാണ്, അതുകൊണ്ടിത് പ്രാധാന്യമുള്ളതാണ്. ഭൂതമഹേശ്വരം, ഭൂതമഹേശ്വരനായിരിക്കുന്ന ശ്ലോകത്തിൽ, സർവപ്രാണികൾക്കും മഹേശ്വരനായിരിക്കുന്ന മമ എന്റെ പരംഭാവം, പരമമായ ഭാവത്തെ, ദിവ്യമായ അലൗകികമായ ഈശ്വരീയമായ ഭാവങ്ങളെ അജാനന്ദ തിരിച്ചറിയാത്തവരായി. ഈ പറയുന്ന അവതാരത്തെ ഉദ്ദേശിച്ചിട്ടാണ്. ആ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം അവതാരങ്ങളിലാണ് ആ ദിവ്യമായ അലൗകികമായ ഈശ്വരീയമായ ഭാവങ്ങൾ പ്രകടമാകുന്നത്. ഇനി അത് വേറെ ഭാഗത്ത് പറയും. യദ്യത് വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതമേവ. നമ്മൾ കേട്ടിട്ടുള്ളതും അറിയാവുന്നതുമായ കാര്യങ്ങളെ തന്നെ. അതാണ് പരംഭാവം എന്ന് പറയുന്നത്. ആ പരംഭാവത്തെ അറിയാത്തവരായ മൂഢാഹ, മൂഢന്മാർ, മാനുഷീം തനുമാശ്രിതം, മാനുഷീന്ദനം, മനുഷ്യ ശരീരം, അതിനെ സ്വീകരിച്ചവനായ മനുഷീന്ദനും ആശ്രിതം. ആശ്രയിക്കുക എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് സ്വീകരിക്കും. ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി സ്വീകരിക്കുക, അതാണ്. അങ്ങനെയുള്ള മാനുഷീന്ദനും മനുഷ്യ ശരീരത്തെ സ്വീകരിച്ചവനായ മാം, എന്നെ. എന്നെ എന്നിവിടെ ഭഗവാൻ പറയുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നതായ എന്നെ, ഈ മനുഷ്യ ശരീരം ധരിച്ച് ഈ തേർത്തടത്തിൽ നിന്നുകൊണ്ട് ഉപദേശിക്കുന്നതായ തന്റെ ആ വ്യക്തിഭാവത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നെ അവജാനന്തി, നിന്ദിക്കുന്നു, തിരസ്കരിക്കുന്നു. അവജാനന്തി മാം മൂഢ, മനുഷ്യന്ദനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. മോഹാശാ മോഹക്രമാണോ മോഹജ്ഞാനവിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതി മോഹിനീം ശ്രിതാഃ. ഇവിടെ രണ്ടു കൂട്ടരുണ്ട്. അത് ഭക്തന്മാരായാലും ശരി, ഭക്തി ഇല്ലാത്തവരായാലും ശരി, ഒന്ന് പ്രകൃതിയുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുള്ള പ്രകൃതി? മോഹിനിയായിരിക്കുന്ന പ്രകൃതി. ജീവനെ വിമോഹിപ്പിക്കുന്നതായ പ്രകൃതി, അതിന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇവിടെ ഈശ്വരൻ നേരിട്ട് കണ്ടിട്ടും ഈശ്വരൻ മനുഷ്യ ശരീരം സ്വീകരിച്ച് മനുഷ്യനോടൊപ്പം ജീവിച്ചിട്ടും വീണ്ടും ഒന്നും അറിയാതെ പോകുക, തിരിച്ചറിയാതിരിക്കുക, ഈശ്വരനാണെന്നറിയാതിരിക്കുക, നിന്ദിക്കുക, അതാണ് ഈ മോഹിനിയും ശ്രദ്ധ, ഈ മായയുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നവർ. വേറൊരു കൂട്ടരുണ്ട്. എന്താണ്? അവർ ഈശ്വരന്റെ തന്നെ പിടിപ്പെട്ടവരാണ്. രണ്ടാമത്തെ കൂട്ടർ, അവര് തിരിച്ചറിയുന്നുണ്ട്. എന്താണ്? ഇത് എന്നെ പോലെയുള്ള ഒരു മനുഷ്യനല്ല, മനുഷ്യ ശരീരമുണ്ട്, മാനുഷികമായ കർമ്മങ്ങളുണ്ട്, മാനുഷികമായ ഭാവങ്ങളുണ്ട്, പക്ഷെ മനുഷ്യനല്ല എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിയുന്നവര് അവരാവതാര പുരുഷനെ ആശ്രയിക്കുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു. അവർ ഈശ്വരന്റെ പിടിപ്പെട്ടവരാണ്. അങ്ങനെ രണ്ടു കൂട്ടരുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മായയുടെ പിടിപ്പെട്ടിരിക്കുന്നവർ, മറ്റൊന്ന് ഈശ്വരന്റെ പിടിപ്പെട്ടിരിക്കുന്നവർ. അത്തരത്തിലുള്ള രണ്ടു കൂട്ടരെ കുറിച്ചാണ് ഇവിടെ അടുത്ത് ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, എന്നെ നിന്ദിക്കുന്നു, നേരിട്ട് എന്നെ നിന്ദിക്കുക. എന്തവതാരം, എന്ത് ഈശ്വരൻ എന്നെല്ലാം പറഞ്ഞ് പ്രത്യക്ഷത്തിൽ നിന്ദിക്കുന്നവർ. അവരെന്തുകൊണ്ടത് ചെയ്യുന്നു? അവർ ഈ മോഹിനിയായ മായയുടെ പിടിയിൽ പൂർണ്ണമായും പെട്ടിരിക്കുന്നവരാണ്. ഇനി അവിടെ ആ മായ ഒരുപക്ഷെ അവരെ ആ മാർഗത്തിലൂടെ തന്നെ കൊണ്ടുപോവുകയാണ്, നിന്ദയുടെ മാർഗത്തിലൂടെ. അവരോട് അവരുടെ നയിച്ചു കൊണ്ടുപോയി ചിലപ്പോൾ ഭഗവാന്റെ അടുത്ത് എത്തിക്കും. കംസനും മറ്റും എത്തി. അങ്ങനെയാണ് അവര് എത്തിക്കൂടായികയില്ല, ആർക്കും ഇത് നിഷേധിക്കാൻ പറ്റത്തില്ല. നിന്ദിച്ച് നിന്ദിച്ച് നിന്ദിച്ച് അവരും ഭഗവാന്മാരായി തീരും. അങ്ങനെ സംഭവിക്കാം. അതതിന്റെ തീവ്രതയിൽ, പരമമായ തീവ്രതയിൽ, അതിനുള്ള സുഹൃതമുള്ളവർക്ക് അത് സംഭവിക്കും. കാരണം ഏറ്റവും വലിയ പാപിയിലും സുഹൃതം കാണും. അത് വേറൊരു ഭാഗത്ത് വരും. എന്താണ് അഭിജയൻ സുദുരാചാരോ? ഏറ്റവും വലിയ ദുരാചാരി പാപിയാണെങ്കിലും ചിലപ്പോൾ അവന്റെ ഉള്ളിലും സുഹൃതം ഉണ്ടായിരിക്കും. ആ സുഹൃതത്തിലൂടെ ഈ മോഹിനിയായിരിക്കുന്ന മായ അവന് അവസാന ഈശ്വരന്റെ അടുത്ത് എത്തിക്കും. അവന്റെ രക്ഷപ്പെടാനുള്ള അവകാശം ആർക്കുമുണ്ട്? പക്ഷെ മറ്റൊരു കൂട്ടരുണ്ട്. എന്താണ്? ഈ മായയുടെ പിടിയിൽ നിന്ന് കുറച്ചൊക്കെ മോചിക്കപ്പെട്ടവരാണ്. അവർ ഈശ്വരനെ ആശ്രയിക്കുന്നു, നേരിട്ട് ഈശ്വരനെ തന്നെ ആശ്രയിക്കുന്നു. അവർ അവതാരത്തെ തിരിച്ചറിയുന്നു, അതിനെ ആശ്രയിക്കുന്നു. അവരെ കുറിച്ച് ഇനി പറയും. അവർ ആ പരമബോധത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി യത്നിക്കുന്നു. ഒടുവിൽ അവർ പരമസായുജ്യത്തെ പ്രാപിക്കുന്നു. അത് മറ്റൊരു കൂട്ടം. ആദ്യം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ മായയുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നവരെ കുറിച്ചാണ്. തൽക്കാലം ഒരു തരത്തിലും ഇതിൽ നിന്ന് മോചനം നേടാൻ കഴിയാത്തവരെ കുറിച്ചാണ് പറയുന്നത്. മോഹാശാഹ, മോഹ വൃഥ ആശ ആശിഷ ഏ ശാന്തി മോഹാശാഹ. ഇത്തരക്കാർക്ക് മോക്ഷം എന്നുള്ള ആശയില്ല, പക്ഷെ അവർക്കും ആശകളുണ്ട്. ശ്രേയസിനെ സംബന്ധിച്ചുള്ള ആശകളൊന്നും കാണത്തില്ല, പക്ഷെ പ്രേയസിനെ സംബന്ധിച്ചുള്ള ആശകൾ കാണും. പരമാർത്ഥത്തിൽ അതെല്ലാം വൃഥാവിലാണ്, വ്യർത്ഥമാണ്. മോഹം എന്ന് പറഞ്ഞാൽ വ്യർത്ഥം, വ്യർത്ഥമായ ആശകളോടുകൂടി ജീവിക്കുന്നവർ. ഒരുപാട് ആശകളുണ്ടെങ്കിലും ആ ആശകൾ അവരെ ഈശ്വരനിലേക്ക് അടുപ്പിക്കാത്തതുകൊണ്ട് അതെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് മോഹാശ മോഹ വൃഥ ആശ ആശിഷോ യേശാന്തി മോഹാശാഹ. അറിവും ആശയും അനുസരിച്ചാണ് ഗുരുവിന്റെ പ്രവൃത്തി ഉണ്ടാകുന്നത്. ആശ തന്നെ വ്യർത്ഥമാണെങ്കിൽ ആശയെ പിന്തുടർന്നു വരുന്ന പ്രവൃത്തികളും വ്യർത്ഥമാണ്, സഫലമല്ല. അതായത് ഈ സംസാരത്തിൽ നിന്നുള്ള മോചനം, മുക്തി എന്നുള്ള ഫലത്തെ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഒരുവന്റെ ആശയവ്യർത്ഥമായി കഴിഞ്ഞാൽ അവന്റെ പ്രവൃത്തികളും ആത്യന്തികമായി വ്യർത്ഥമാണ്, സഫലമല്ല. അതിന് തഥാ മോഹ കർമാണോ, മോഹമായ വ്യർത്ഥമായ പ്രവൃത്തികളോടുകൂടിയവർ. എല്ലാ പ്രവൃത്തികളും വരും. എന്നാലും ഭാഷ്യകാരന് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഓർമ്മ വരുന്ന എന്താണ്? ധ്യാനിച്ച അഗ്നിഹോത്രാദീനി, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ. കാരണം അന്ന് ആ കാലഘട്ടത്തിൽ ഭാഷ്യകാരന് പരിചയമുള്ള ആൾക്കാരെല്ലാം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ഇതാണ്, അഗ്നിഹോത്രം. അഗ്നിഹോത്രാദീനി തേരനുഷ്ഠീയമാനാനി കർമാണി പറയുന്നത് അന്ന് ഏറ്റവും ശ്രേഷ്ഠമായി കരുതിയിരുന്ന കർമ്മങ്ങളാണ്, വൈദികമായ യാഗങ്ങളും മറ്റും. ഈശ്വരീയ ബോധമില്ലാതെ അല്ലെങ്കിൽ ഈശ്വരഭക്തിയില്ലാതെ ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങൾ അഗ്നിഹോത്രാദി. സാധാരണഗതിയിൽ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നതിനും ഈശ്വരഭക്തിയൊന്നും വേണ്ട, സ്വർഗത്തിലുള്ള ഭക്തി മതി, അതുകൊണ്ട് ചെയ്യും. അല്ലെങ്കിൽ ദക്ഷിണയിലും മറ്റും ആ സർവാധിപത്യത്തിനും മറ്റുമൊക്കെയുള്ള ഭക്തി ഉണ്ടായാൽ മതി. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ വ്യർത്ഥങ്ങളാണ്. താനിജ തേഷാം, ഇവരുടെ ഈ കർമ്മങ്ങൾ എന്തുകൊണ്ട് വ്യർത്ഥമാകുന്നു? ഭഗവത് പരിഭവാൻ, വാസ്തവത്തിൽ അവർ ഈശ്വരനെ നിന്ദിച്ചുകൊണ്ട് ചെയ്യുന്നു. ഈശ്വരനെ അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. സ്വാത്മഭൂതസ്യ, ഹൃദയശ്വരനായിരിക്കുന്ന ഈശ്വരനെ അറിയുന്നില്ല. അവജ്ഞാന, മറിച്ച് അവർ നിന്ദിക്കുകയും ചെയ്യുന്നു. കർമ്മങ്ങളാണ് തന്റെ പ്രവൃത്തികളാണ് ശ്രേഷ്ഠം, പ്രവൃത്തി കൊണ്ട് താൻ പലതും നേടും, അതിന് ഈശ്വരനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. പലരും പറയാറുണ്ടല്ലോ, എന്തിനാ ഈശ്വരനെ അതിന്റെ ആവശ്യം? എനിക്ക് കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, ഞാൻ പ്രവർത്തിക്കും, പ്രവർത്തിച്ച് ഞാൻ ജീവിതത്തിൽ വിജയം നേടും, ഈശ്വരന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ കരുതുന്നവരെ കുറിച്ച് പറയുകയാണ്, മോഹാന്യവ നിഷ്ഫലാനി കർമാണി ഭവന്തി, ആത്യന്തികമായ നിഷ്ഫലമാണ്. പരമാർത്ഥത്തിൽ അവൻ ഇഹലോകത്തിൽ പോലും ഒന്നും നേടുന്നില്ല. പരലോകത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഈ കർമ്മങ്ങളാണ് അവന് പരലോകത്തിനൊന്നും നേടാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത്തരക്കാരെ കുറിച്ച് പറയുന്ന ഒന്നാണ് മോഹകർമാണ, വ്യർത്ഥമായ കർമ്മങ്ങളോടുകൂടിയവർ. തഥാ മോഹജ്ഞാന, അവരുടെ അറിവ് പറഞ്ഞല്ലോ, അറിവും ഇച്ഛയും പ്രവൃത്തിയും എല്ലാം വ്യർത്ഥമാണ്. ഒരുവന്റെ ജീവിതത്തെ നിലനിർത്തുന്നതും അതിനെ മുന്നോട്ട് നയിക്കുന്നതും അല്ല തിരിച്ച് പിന്നോട്ട് നയിക്കുന്നതും എല്ലാം എന്താണോ, അവന്റെ അറിവും ഇച്ഛയും പ്രവൃത്തിയുമാണ്. ആ മൂന്ന് കാര്യങ്ങളെ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നു. അടുത്ത് പറയുന്നു മോഹജ്ഞാന, ജ്ഞാനേച്ഛാക്രിയകൾ. നിഷ്ഫലജ്ഞാനാഹ, അവരുടെ അറിവും ശരിയല്ല. ശരിയായ അറിവുണ്ടെങ്കിൽ അവരിൽ വ്യർത്ഥമായ ഇച്ഛകൾ ഉണ്ടാകത്തില്ല, അവർ വ്യർത്ഥമായ കർമ്മങ്ങൾ നിർവഹിക്കില്ല. അതുകൊണ്ട് പറയുന്നു അവരുടെ അറിവും വ്യർത്ഥമാണ്. ജ്ഞാനമപി തേഷാം നിഷ്ഫലമേവ, അവരുടെ ജ്ഞാനവും നിഷ്ഫലമാണ്. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? അവരുടെ അറിവ്, ഇച്ഛ, പ്രവൃത്തി മൂന്നും നിഷ്ഫലമായി തീരുന്നു. നേരത്തെ പറഞ്ഞ ഭഗവാനെ നിന്ദിക്കുന്നവർ അവർ വിചേതസഹ പറയുന്നവർ വിചേതസന്മാരാണ്. വിഗത വിവേകാശ്ച, അവരുടെ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. തേ ഭവന്തി ഇത്യഭിപ്രായം, വിവേകനാശം കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു. വിവേകം പ്രബലമായിരിക്കുമ്പോൾ അവരുടെ ജ്ഞാനം സഫലമാകുന്നു, ഇച്ഛ സഫലമാകുന്നു, കർമ്മങ്ങൾ സഫലമാകുന്നു. എന്തുകൊണ്ട്? അതെല്ലാം ഈശ്വര ഉന്മുഖമാകുന്നു. ആ വിവേകം നഷ്ടപ്പെടുമ്പോഴോ അതെല്ലാം വിപരീതമായി തീരുന്നു, അവരുടെ ജീവിതം വ്യർത്ഥമായി തീരുന്നു. അത്തരക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മോഹാശ, മോഹകർമാണ, മോഹജ്ഞാനാഹ. അതിന് കാരണം എടുത്തു പറഞ്ഞു വിചേതസഹ. മോഹാശ മോഹകർമാണോ മോഹജ്ഞാന വിചേതസഹ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രുതാഃ. ഓം ശാന്തി.